അഹം ഞാൻ ത്വാം നിന്നെ സർവഭാവങ്ങളിൽ നിന്നും മോക്ഷയിഷ്യാമി മോചിപ്പിക്കും. മാശുല വേദനിക്കരുത്, സങ്കടപ്പെടരുത്. ഇപ്പൊ മനസ്സിലായ മുഴുവൻ പദ്യം പദ്യം എന്താണ്? പദ്യം എങ്ങനെയാണ്? ബാക്കി അഹം ത്വാം സർവപാപേഭ്യോ എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ചിട്ട് എന്നെ തന്നെ ശരണം പ്രാപി അഹം ത്വാം ഞാൻ സർവപാപേഭ്യോ എല്ലാ പാപങ്ങളും എന്നെ മോചിപ്പിക്കും. ആദ്യം പറയുന്ന സർവധർമ്മങ്ങളും പരിത്യജിച്ചിട്ട്. ഇപ്പോ ഗീതയിൽ പറയുന്ന ധർമ്മം എന്താണെന്ന് പറയുന്നു. എന്താണ് ധർമ്മം? സ്വധർമ്മം. സ്വധർമ്മമാണ്. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജാതികളുടെയും ധർമ്മം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇവർക്കൊക്കെ ഓരോ ധർമ്മം പറയുന്നു. ആ ധർമ്മങ്ങളാണ്, ജാതി ധർമ്മങ്ങളാണ് സ്വധർമ്മം. പഴയ കണക്കനുസരിച്ച് അങ്ങനെയാണ് ഗീതയിൽ പറയുന്നത്, ജാതി ധർമ്മങ്ങൾ. അപ്പോ നിന്റെ എല്ലാ സ്വധർമ്മവും ഉപേക്ഷിച്ചിട്ട്, സർവധർമ്മം എന്ന് വെച്ചാൽ നിന്റെ എല്ലാ സ്വധർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് പരിത്യജ്യ മാമേകം ശരണം, തന്നെ നീ ശരണം പ്രാപിക്കുക. അപ്പൊ പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഗീതയിൽ തന്നെ പറയും. എന്താണ് ത്യാഗം? പലതരത്തിൽ പറയും, സാത്വികം, രാജസം, താമസം. ഇവിടെ പറയുന്നത് സാത്വികമായ ത്യാഗമാണ്. കാര്യമിത്യേവ ഇക്കർ നീതം ക്രീതയർജുന സംഗം തത്വ ഫലം ചെയ്യും സത്യാഗ സാത്വികോ മത. കാര്യമിത്യേവ ഇക്കർമ്മ നീതം ക്രീതയർജുന കാര്യം കർത്തവ്യത ഞാൻ ചെയ്യേണ്ടതാണ്, ചെയ്തേ തീരും എന്നുള്ള രീതിയിൽ നിയതം കർമ്മം, ഈ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നുവെച്ചാൽ സ്വധർമ്മം, അവനവന്റെ ജാതിക്കനുസരിച്ചുള്ള ധർമ്മം, അത് ചെയ്യേണ്ടതാണെന്നുള്ള ബോധത്തോടുകൂടി അത് നിശ്ചിതമായും ചെയ്യണം, മാറ്റമില്ലാതെ ചെയ്യണം, നിത്യം ചെയ്യണം, എന്നൊരു മാറ്റം വരാൻ പാടില്ല. പക്ഷെ അതെങ്ങനെ ചെയ്യണം? സംഘം തത്വ ഫലം ചെയ്യുക. കർമ്മത്തിനോട് ഒരു തരത്തിലുള്ള ആസക്തി വരാൻ പാടില്ല. ഫലത്തിനെയും ത്യജിച്ചിട്ട് കർമ്മത്തിനോട് ആസക്തി വരരുത്. ഫലത്തെ ത്യജിക്കാനും ഈ ഫലത്തെ ത്യാഗമെന്നോടത്തും മറ്റു ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഫലത്തിനോട് ആസക്തി ഇല്ലാതെ ഒന്നും വ്യാഖ്യാനിക്കും. ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം ഇല്ലാതെ ഫലത്തിനോട് ആസക്തി ഇല്ലാതെ, കർമ്മത്തിനോടും ആസക്തി ഇല്ലാതെ ഫലത്തിനോടും ആസക്തി ഇല്ലാതെ ചെയ്യുന്ന കർമ്മം, അതിനാണ് സാത്വിക ത്യാഗം എന്ന് പറയുന്നത്. കർമ്മത്തെ പരിധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സാത്വികമായ ത്യാഗമാണ്. സാത്വിക ത്യാഗം എന്ന് വെച്ചാൽ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്, ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഗീതയുടെ അർത്ഥം, ശങ്കരാചാര്യരുടെ അർത്ഥമല്ല. ശങ്കരാചാര്യരുടെയൊക്കെ തിരിച്ചു മറിച്ച് വളച്ച് അഭ്യാസങ്ങളൊക്കെ കാണിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സ്വന്തം സിദ്ധാന്തത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. ഗീതയിലെ അർത്ഥം ഇതാണ്, ഗീതയുടെ വരികളുടെ അർത്ഥം. സംഘം തയ്ക്കുക ഫലം ചെയ്യുക, സംഘത്തെയും ഫലത്തെയും കർമ്മത്തോടുള്ള സംഘവും ഫലവും ഉപേക്ഷിച്ചു. ഫലത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് സംഘം തയ്ക്കുക, ഫലത്തിലുള്ള ആസക്തി ഇല്ലാതെ എന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. അങ്ങനെ കർമ്മം ചെയ്യുന്നതാണ് കർമ്മത്യാഗം, അല്ല ആ കർമ്മത്തെ വേണ്ടെന്ന് വയ്ക്കുന്നതാണ്. അതാണ് പരിത്യാഗം എന്ന് പറയുന്നത്. യജ്ഞദാന തപസ്ചൈവ നത്യാജ്യം പരിമേവ യജ്ഞോദാന തപസ്ചൈവ പാവനാനി മനീഷി. യജ്ഞം, ദാനം, തപസ് ഇതൊന്നും എന്താണ് ഉപേക്ഷിക്കരുത്. യജ്ഞദാന തപസ്സുകളൊന്നും ഒരിക്കലും ഉപേക്ഷിക്കരുത്, എന്നിട്ട് മരണം വരെ ഉപേക്ഷിക്കരുത്. നത്യാജ്യം എന്നിട്ട് ഉപേക്ഷിക്കരുത്, കാര്യമേവ അത് ചെയ്ത് തന്നെ തീരണം. ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? യജ്ഞദാന തപസ്സൈവ പാവനാനി മനീഷ, അതൊക്കെ മനുഷ്യരെ വിശുദ്ധമാക്കുന്നവയാണ്. അതുകൊണ്ടാണ് ചെയ്യാൻ പറയുന്നത്. പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നു. അപ്പോ യജ്ഞദാന തപസ്സുകൾ ഒന്നും യജ്ഞദാനം തപസ്സുകളൊന്നും ഒരിക്കലും ഉപേക്ഷിക്കും. അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇനി ശങ്കരായ അംഗീകരിക്കുന്നത് ഗീതയുടെ അർത്ഥം ഞാൻ പറയുന്നു. അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം, ഒരിക്കലും ഉപേക്ഷിക്കരുത്. അത് പാവനാനും അന്വേഷിക്കണം, മനുഷ്യരെ ശുദ്ധമാക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ ത്യാഗം അല്ലെങ്കിൽ സാത്വികമായ ത്യാഗം, അതാണ് പരിത്യാഗം എന്ന് വെച്ചാൽ സാത്വികമായ ത്യാഗം എന്ന് പറയുന്നത്. കർമ്മത്തിൽ ആസക്തിയില്ലാതെ, മമതയില്ലാതെ എന്നൊക്കെ പറയും. മമതയില്ലാതെ കർമ്മം ചെയ്യുക, ഫലത്തിനോടും മമതയില്ലാതെ കർമ്മം ചെയ്യുക. അങ്ങനെ നീ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അഹം ത്വം സർവഭാവേഭ്യോ മോക്ഷയിഷ്യ, ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, നീ സങ്കടപ്പെടണ്ട. എന്തിനാ പറയുന്നത്? അതായത് അർജുന ഒന്നാം അധ്യായത്തിൽ പറയും, നിഹത്യ ധാർത്തരാഷ്ട്രം കീതിസ്യാജ്ഞനാഥം പാപമേവ ആശ്രയതസ്മാൻ ഹർത്തുവിതാൻ ആദത്താമ. ഈ ദുര്യോധനാദികൾ, ധൃതരാഷ്ട്രയുടെ പുത്രന്മാർ, പിന്നെ അവരുടെ പക്ഷത്തുള്ളവർ, അവരെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്താ നേട്ടം? പലവരുടെ ബന്ധുക്കളും ഗുരുക്കന്മാരുമാണ്. അവരെ കൊന്നിട്ട് എന്താ നേട്ടം? അത് മാത്രമല്ല, ഈ ദുഷ്ടന്മാരെ ആത്തതായികൾ, മഹാഭാവികൾ, ഇവരെ കൊന്നുകഴിഞ്ഞാൽ പാപമേവ ആശ്രയം, ഞങ്ങൾക്ക് പാപം കിട്ടും. പാപമേവ ആശ്രയം അസ്മാ മഹത്വ ഇതാണ് ആത്തതായ. ഈ ആദതായികളെ ഈ ആദതായികളെ കൊന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാപം തന്നെ കിട്ടും. രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പരസ്പരം കൂട്ടിച്ചേർത്ത് ചിന്തിക്കും. അപ്പൊ അടുത്ത് പറയുന്ന എന്താണ്? ഭഗവാൻ പറയുന്ന എന്താണ്? ഭഗവാനല്ല പറയുന്നത്, ഇതാരാ പറയുന്നത്? ബ്രാഹ്മണനാണ് പറയുന്നത്. ഭഗവാന്റെ പേരവിടെ എഴുതി വെച്ചെന്നേ ആദ്യം മനസ്സിലാക്കും ബഡ്ഡികളാകാൻ. ഇത് പുരോഹിതം പറയുന്നതാണ്. ആദ്യം പറയുന്നത് എല്ലാ പ്രവൃത്തികളും പരിത്യജിച്ചിട്ട് ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. നാളെ ഞാൻ ചോദിച്ചാൽ പറയണം, ഇന്ന് വായും പൊളിച്ചിരുന്ന് ചോദ്യം ചോദിച്ചിട്ട് മിടുക്കനായി എഴുന്നേറ്റ് പോയാൽ ഞാൻ പറയുന്നത് ഇവിടെ തന്നെ. കുറെ കൊല്ലമായിട്ട് ഇങ്ങനെ എന്റെ മുമ്പ് ഇരുന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അത് അനുവദിക്കാൻ പറ്റി. ആദ്യം പറഞ്ഞ എന്താണ്? എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ചിട്ട് എന്നെ തന്നെ ശരണം പ്രാപിക്കുക, ഞാൻ നിന്നെ സർവ്വപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും, നീ ദുഃഖിക്കരുത്. അവിടെ ധർമ്മം എന്തെന്ന് ആദ്യം അറിയണം. അത് പറഞ്ഞ എന്താണ് ധർമ്മം? എന്താണ് ധർമ്മം? സ്വധർമ്മം എന്ന് വെച്ചാൽ ഓരോരോ ജാതികളുടെ ധർമ്മം. അത് മറ്റു ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലായി. പിന്നെ പറയുന്നത് പരിത്യാഗം. പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മത്തിനും ഫലത്തിനും സംഘമില്ലാതെ കർമ്മം ചെയ്യുക. എങ്ങനെ ഈ പോയിന്റുകളെല്ലാം ഒന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പോ രണ്ടാമത് പറയുന്നത് എന്താണ്? ധർമ്മം. ധർമ്മം എന്ന് പറയുന്നത് ആദ്യം പറയുന്നത് ധർമ്മം ജാതി ധർമ്മമാണ്. പരിത്യാഗം എന്ന് പറഞ്ഞാൽ സാത്വികത്യാഗം. സാത്വികത്യാഗം എന്ന് വെച്ചാൽ കർമ്മത്തിനും ഭരത്തിനും ആസക്തിയില്ലാതെ മമതയില്ലാതെ കർമ്മം ചെയ്യുക. അത് രണ്ടും ക്ലിയർ ആയല്ലോ. പിന്നെ ഇത് പറയുന്നതിനുണ്ടായ സന്ദർഭം രണ്ടാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? എന്ത് പറഞ്ഞു? പോയി ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എന്താ പറഞ്ഞത്? അതൊക്കെ കഴിഞ്ഞു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നു? ആദായ ഒഴിച്ചുള്ള ആൾക്കാർ. അവിടെ തർജ്ജനന്റെ ചോദ്യം എന്തായിരുന്നു? കൊന്നാൽ കൊന്നുകഴിഞ്ഞാൽ പാപം ഉണ്ടാവും. പാപമേവ ആശ്രയത് അസ്മാൻ അത്വിതാൻ അതുതാണ്. ഈ ദുഷ്ടന്മാരെ കൊന്നുകഴിഞ്ഞാൽ പാപമേ ഉണ്ടാകത്തു. ആ പദ്യങ്ങളെ തന്നെ ഓർത്ത് വച്ചിരിക്കണം. ഏത് നിഹത്യ ദാസ്തരാഷ്ട്രീതിനാർത്ഥം ഇവരൊക്കെ കൊന്നിട്ട് ഞാൻ എന്താ പറയും? ഈ എല്ലാ പദ്യങ്ങളും അറിഞ്ഞിരിക്കണം. ഗീതയുടെ അർത്ഥം കൃത്യമായി പറയണമെന്ന്. ഒന്നത്തെ ആദ്യം പറഞ്ഞ പദ്യം ഏതാണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വിടുക അഹം ത്വാം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി. പിന്നെ അടുത്ത് ത്യാഗം എന്താണെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് ഏത് പദ്യമാണ്? കാര്യമിത്യേവേത്കർമ്മ നിവേദം കറിയത് അർജുന സംഘം ദക്വാ ഫലം ചെയ്യുക സത്യാഗ സാത്വികവും. പിന്നെ വേറെയും ചില പദ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത്രയും അറിഞ്ഞിരുന്നാൽ ഈ രണ്ട് പദ്യവും പിന്നെ ആദ്യത്തെ അർജുനന്റെ ചോദ്യവും. അർജുനന്റെ ചോദ്യം എന്താണ്? നിഹത്യ ധാർത്തരാഷ്ട്ര എന്ന കാപ്രീതി ജനാർദ്ദന പാപമേ ആശ്രയസ്മാൻ കത്വിതാണ് ആവതാന. ഈ മൂന്ന് പദ്യങ്ങളും ചുരുങ്ങിയ പക്ഷം കൂടെ പറഞ്ഞാൽ ഒന്നും നിങ്ങളുടെ മനസ്സിരിക്കത്തില്ല. ഞാൻ ഏറ്റവും മിനിമം മൂന്ന് പദ്യം പറയാം. ഈ മൂന്ന് പദ്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അർജുനൻ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ഈ ദുഷ്ടന്മാരെ കൊണ്ട് പാപം ഉണ്ടാവും, ഇവരെ എന്താ പ്രയോജനം, അതുകൊണ്ട് കൊല്ലുണ്ടാന്നുള്ള പക്ഷം. ഇതാണ് അർജുനന്റെ ശോകം. ആദ്യം കാണിക്കുന്ന എന്താണ്? അർജുനന്റെ അതാണ് അർജുന വിഷാദയോഗം ആദ്യത്തിന്റെ രണ്ടാം അദ്ധ്യായത്തിന്റെ കാര്യം. അപ്പോ ഈ ശോകം അർജുനന്റെ മനസ്സിരിക്കുന്നോണ്ടാണ് പറയുന്നത്. എന്താണ് പ്രശ്നമൊന്നുമില്ല, നിന്റെ ശോകമല്ല ഞാൻ മാറ്റിത്തരാം. നീ എന്ത് ചെയ്യണം? സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലത്തെയും കർമ്മത്തെയും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിസ്സംഗമായി കർമ്മം ചെയ്യുക. ഫലത്തോടും കർമ്മത്തോടുമുള്ള ആസക്തിയില്ലാതെ നീ കർമ്മം ചെയ്യുന്നതാണ് ത്യാഗം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. ഇത്രയും മനസ്സിലായല്ലോ. ധർമ്മം എന്ന് വെച്ചാൽ സ്വധർമ്മമാണ്. ഇപ്പൊ അർജുനന്റെ സ്വധർമ്മം എന്താണ്? എന്താണത്? യുദ്ധം. യുദ്ധത്തെ ഈ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്നത് യുദ്ധം എന്ന് പറയുന്നത് ക്ഷത്രിയന്റെ നിത്യകർമ്മമാണ്. നിത്യകർമ്മം എന്ന് വെച്ചാൽ മരണം വരെ അത് ഉപേക്ഷിക്കാൻ പറ്റും. നിത്യകർമ്മം കൊണ്ട് ഒരു പ്രത്യേകതയാണ് എന്ന് ചെയ്തത് നമ്മുടെ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കും. ഇനി പൊട്ടന്മാരെഴുതി വെച്ചിരിക്കുന്ന വ്യാഖ്യാനം നോക്കി മനസ്സിലാക്കുക. മനസ്സിലായോ? വിവരമുള്ളവരെഴുതിയ വ്യാഖ്യാനം നോക്കാം, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അപ്പോ അതൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ജാതി ധർമ്മമാണ്, നിത്യകർമ്മമാണ്, അതൊരിക്കലും ഉപേക്ഷിക്കരുത്. അവിടെ ഇനി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പൊ യുദ്ധം ചുരുക്കം പറഞ്ഞാൽ എന്തായി? നീ യുദ്ധം ചെയ്ത് ഈ ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? എല്ലാ പാപങ്ങളിൽ നിന്നും. നീ കൊന്നോ പാപത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? പാപങ്ങളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, നിന്നെ മോചിപ്പിക്കും. ഇതാണ് ഗീതയുടെ സന്ദേശം. നീ യാതൊരു മടിയും കൂടാതെ എന്ത് ചെയ്യണം, കൊല്ലണം, നിന്റെ സ്വധർമ്മം ചെയ്യണം, കൊല്ലണം. അത് തന്തയായാലും കുഴപ്പമില്ല, ഗുരുവിനായാലും കുഴപ്പമില്ല, ബന്ധുക്കളായാലും കുഴപ്പമില്ല, ആരെ വേണമെങ്കിലും കൊന്നോ. ഞാൻ എന്താണ് ആ പാപങ്ങളിൽ നിന്നെല്ലാം നിന്നെ ഞാൻ മോചിപ്പിക്കും. അത് മോചിക്കേണ്ട വഴി ഞാൻ പറഞ്ഞിരുന്നു എന്നർത്ഥം. ഇതാണ് ഗീതയുടെ സന്ദേശം. അപ്പോ ഇങ്ങനെയാണ് ആര് വ്യാഖ്യാനിച്ചിരിക്കുന്നത്? ശങ്കരാചാര്യരും രാമാനുജരും പഴയ വെച്ചാൽ സംസ്കൃതം അറിയാമെന്നുള്ള വ്യാഖ്യാതാക്കളെല്ലാം ഇങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നു. മറിച്ച് വ്യാഖ്യാനിക്കുന്നവര് ഗാന്ധിജിയെ പോലെ സംസ്കൃതം അറിയാത്ത വ്യാഖ്യാതാക്കൾ. സംസ്കൃതം അറിയാൻ വയ്യാത്ത വ്യാഖ്യാതാക്കളും മറിച്ച് വ്യാഖ്യാനിക്കും ഈ പറഞ്ഞ അർത്ഥമൊന്നും ഇനിയില്ല എന്ന് മനസ്സിലായ ആധുനിക വ്യാഖ്യാതാക്കളെന്ന് പറഞ്ഞാൽ 90% സംസ്കൃതം അറിയിക്കുന്നു. അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്, ശാസ്ത്ര വിഷയങ്ങളാണ്, ലഘുവായി കൈകാര്യം ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ ചോദ്യങ്ങൾ നിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ, നിങ്ങൾ വഴക്കമുണ്ടാവും, ഞാൻ പരിഹരിക്കാം, നിങ്ങൾ അടിച്ചാൽ തീരെ. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? കർമ്മവും ധർമ്മം. അത് കർമ്മവും ധർമ്മവും എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗീതയിൽ പറയുന്ന കർമ്മത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. ഗീതയെ കുറിച്ച് അറിച്ച് കർമ്മം ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന് അവന്റെ ജീവിത സന്ദർഭങ്ങളിലും പലതരത്തിൽ പലതും പറയും. രാഷ്ട്രീയക്കാർ ഒന്ന് പറയും, സാമൂഹ്യ ശാസ്ത്രത്തെ വേറെന്ന് പറയും, ചരിത്രത്തെ വേറെന്ന് പറയും, പല ധർമ്മശാസ്ത്രങ്ങളിൽ പലതായി പറയും. അപ്പൊ നമ്മൾ അതല്ല അറിയുന്നത്. അപ്പൊ വളരെ വാസ്റ്റായ സബ്ജക്റ്റാണ്. അത് നമുക്ക് പറഞ്ഞിട്ട് പറയുന്നത് ഗീതയിൽ എന്താണ് കർമ്മം എന്ന് പറഞ്ഞാൽ, ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അത് ഗീതയുടെ വരികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ആവേശം കാണിക്കാതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയിട്ടുള്ളൂ. എന്നെ ദേവിയെന്ന് പറയാൻ അനുവദിക്കുക, പിന്നെ അടുത്ത ചോദ്യം. ചോദ്യത്തിന് ഉത്തരമായില്ലല്ലോ, അപ്പൊ അതിന് കുറച്ച് ക്ഷമ വേണം. ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ്? ഒരുപാട് എഴുതിയ സ്ലേറ്റിൽ വീണ്ടും എഴുതി കഴിഞ്ഞാൽ ഒരു കുഴപ്പം പറ്റും. എന്താണ്? വായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റി കളഞ്ഞുകൊണ്ടിരിക്കുന്നു പലത്. എന്റെ ആവേശം കാണിച്ചിട്ട് കാര്യമില്ല, പറയുന്ന ശ്രദ്ധിക്കും. അപ്പൊ ഗീതയില് ഈ കർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, അത് കർമ്മമാണ്. യുദ്ധം ചെയ്യുന്നു, അത് കർമ്മമാണ്. സംസാരിക്കുന്നു, അത് കർമ്മമാണ്. ഗീതയിൽ ഇതിനെല്ലാത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ധർമ്മം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ശ്വസിക്കുന്നതെന്നോ കണ്ണടച്ച് തുറക്കുന്നതും കർമ്മമാണ്. പക്ഷെ ഗീതയിൽ ധർമ്മം എന്ന് പറയുമ്പം അത് സ്വധർമ്മം എന്ന് വെച്ചാൽ ജാതി ധർമ്മം, അതാത് ജാതികളുടെ ധർമ്മം. അതാണ് കർമ്മവും ധർമ്മവും തമ്മിൽ ഗീതയിൽ വരുന്ന വ്യത്യാസം. മനസ്സിലായോ? ഗീതയിൽ പറയുന്ന വ്യത്യാസം ഇതാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ എന്തിനെടുക്കാം? കണ്ണടച്ച് തുറക്കുന്നത് പോലെയുള്ള എല്ലാ കർമ്മങ്ങളും എടുക്കാം. ധർമ്മം എന്ന് പറഞ്ഞാലോ ജാതി ധർമ്മങ്ങളെ മാത്രമേ എടുക്കാൻ പറ്റൂ. അതാണ് എന്റെ ഉത്തരം. ക്ഷത്രിയൻ എന്ന് പറയുന്ന ജാതിയാണ്. രണ്ടും ഒന്ന് തന്നെ. വർണ്ണം എന്ന് പറഞ്ഞാലും ജാതി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, ഒന്ന്. ഒരു വ്യത്യാസം. ജാതി ഒരുപാട് ഉണ്ടുണ്ട്, ഒരുപാടുണ്ട്. രണ്ടും ഒന്നാണ്. അതായത് ഇപ്പൊ ബ്രാഹ്മണ ജാതി എന്ന് പറയും. ബ്രാഹ്മണ ജാതി തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവരെല്ലാവരും ബ്രാഹ്മണര്. ക്ഷത്രിയ ജാതിയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്, എല്ലാവരും ക്ഷത്രിയ. വൈശ്യജാതിയിൽ പല വിഭാഗങ്ങളുണ്ട്, എല്ലാം വൈശ്യ. ശൂദ്രജാതിയിലെന്ന് വെച്ചാൽ കാക്കത്തൊള്ളായിരം വിഭാഗങ്ങളുണ്ട്. ആശാരി മൂശാരി വീട് പണിയുന്നവർ, ഇങ്ങനെ ജ്യോത്സ്യൻ, ഇതൊക്കെ പഴയകാലത്ത് ഓരോ വിഭാഗങ്ങൾ ചെയ്തുകൊണ്ട് ഇവരെല്ലാം ശൂദ്രരിൽപ്പെടും, സേവാകർമ്മങ്ങൾ ചെയ്യും. അപ്പോൾ ഒരു വർണ്ണത്തിൽ തന്നെ അനേക വിഭാഗങ്ങളുണ്ടാവും. ഇതെല്ലാം വർണ്ണമാണ്, ഇതൊക്കെ ജാതിയുമാണ്. ഇനി വേറൊരു വിഭാഗമുള്ളത് എന്താണ്? വർണ്ണത്തിന് ബാഹ്യന്മാരായിട്ടുള്ളത്, വർണ്ണബാഹ്യന്മാരായിട്ടുള്ളത്. വർണ്ണബാഹ്യന്മാരായിട്ടുള്ളത് പ്രധാനമായിട്ട് രണ്ട് വിഭാഗക്കാരാണ്. അതില് പൊതുവെ ഈ ശാസ്ത്രങ്ങളിലൊക്കെ ഒരു വിഭാഗത്തെ അംഗീകരിക്കും, മനുസ്മൃതി. ആ വിഭാഗം ഏതാണ്? സങ്കരജാതികൾ. അവരെ വർണ്ണബാഹ്യന്മാരെന്ന് വെച്ചാൽ ബ്രാഹ്മണനും ശൂദ്രനിലുണ്ടായത് ശൂദ്രനെ തിരിച്ചും മറിച്ചും പഴയ കാലത്തെ ക്രോസ് ബ്രീഡിങ് ഇങ്ങനെ ഉണ്ടാകുന്നതൊക്കെ എന്താണ്? വർണ്ണബാഹ്യന്മാരായിട്ടുള്ള സങ്കരജാതികൾ. അവര് ചാതുർവർണ്ണത്തിന് പുറത്തുള്ളവരാണ്, അവർ വർണ്ണത്തിൽപ്പെടത്തില്ല. ഇതിനകത്ത് തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്, അതെല്ലാം ജാതികളാണ്. ഇതിന് പുറത്ത് വരുമ്പോൾ അതിനെ പ്രത്യേകം പറയുന്ന എന്താണ്? ഏതൊക്കെ ശാസ്ത്രങ്ങളിൽ പറയുന്നതാണ്, ഞാൻ പറയുന്നില്ല. വർണ്ണബാഹ്യ എന്നാ ഈ വർണ്ണബാഹ്യരിൽ വേറൊരു വിഭാഗമുണ്ട്. ഇപ്പൊ യവനന്മാരെന്ന് പറയും, പഴയ ഗ്രന്ഥങ്ങൾ. യവനന്മാരെന്ന് പറയുന്നവരാണ് ഗ്രീക്കുകാർ. അവര് വർണ്ണബാഹ്യന്മാരാണ്, പക്ഷെ സങ്കരജാതി. പുറത്തുനിന്ന് വന്ന ഒരു ജാതിയാണ്. അങ്ങനെ കുറെ ജാതികൾ വേറെയുണ്ട് പുറത്ത്. അത് വർണ്ണബാഹ്യന്മാർ. ഇതാണ് പഴയ നമ്മുടെ ഭാരതത്തിലെ ജാതി വ്യവസ്ഥ, ഇങ്ങനെ ചിതറിക്കിടക്കുന്ന. അതായത് ഈ പറയുന്നത് എന്താണ്? ഇന്നത്തെ കാര്യമാണ് പറയുന്നത്? അതെ, ശാസ്ത്രങ്ങളിലുള്ള കാര്യമാണ് പറയുന്നത്. ആ ശാസ്ത്രത്തിലാണ് പറയണെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന അവരെല്ലാവരും എന്ത് ചെയ്യണം? അവർക്ക് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളുണ്ട്, അത് പ്രധാനമായിട്ട് പൂജയും യാഗം ചെയ്യിക്കലും മറ്റുമൊക്കെയാണ്. ക്ഷത്രിയൻ എന്ത് ചെയ്യണം? അത് സ്വധർമ്മമാണ്, അത് മാറ്റാൻ പാടില്ല. വൈശ്യൻ എന്ത് ചെയ്യണം? കൃഷി, കച്ചവടം, ഗോരക്ഷ, ഇതൊക്കെ അവൻ ചെയ്യണം. കാരണം താഴോട്ട് വരുന്നവർ അവരുടെ ജോലി കൂടിക്കൂടി, ജോലിഭാരം കൂടിക്കൂടി വരും. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പണിയേ ഉള്ളൂ, എന്താണ്? ഇത് മാത്രം ചെയ്താണ്. ക്ഷത്രിയൻ അങ്ങനെയല്ല, യുദ്ധം ചെയ്യണം, രാജ്യം ഭരിക്കണം, നീതി ന്യായം നടപ്പിലാക്കണം, ബ്രാഹ്മണൻ രക്ഷിക്കണം, ഒരുപാട് പണികളുണ്ട്. വൈശ്യന് അതീ കൂടുതലാണ്. വൈശ്യൻ എന്തൊക്കെ ചെയ്യണം? കൃഷി ചെയ്യണം, കച്ചവടം ചെയ്യണം, പശുവിനെ വളർത്തണം, ഒരുപാട്. ശൂദ്രനാണെങ്കിലോ ഇതിനകത്ത് ഒരുപാട് ഉപജാതികൾ ജാതികളുണ്ട്. ഇവർക്കുള്ള ഓരോരോ സർവ്വ പണികളും ചെയ്യേണ്ട ആര്? ശൂദ്രനാണ്. അപ്പൊ താഴോട്ട് വരുന്നവരും പണി കൂടി വരും. ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്ത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ എന്തുണ്ടെന്നാണ്, ഇന്നെന്ത് നടക്കുന്നു എന്നാണ്. അത് കാരണം ഇത് സ്വതന്ത്ര ഭാരതമാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഈ ശാസ്ത്രത്തിൽ പറഞ്ഞുമായിട്ട് നോക്കേണ്ട കാര്യം. മനസ്സിലായ? പിന്നെ അടുത്തെന്തോ ഒരു ചോദ്യം ചോദിച്ചാൽ നേരത്തെ രണ്ടാമത്തെ അത് ഞാൻ പറഞ്ഞു. ജാതി കർമ്മവും എന്നല്ലേ ചോദിച്ചത്? പറഞ്ഞല്ലോ, ജാതി ധർമ്മം ഒന്നുമല്ല, കർമ്മവും ധർമ്മവും ഒന്നാണ്. അതിനത്ര ഞാൻ പറഞ്ഞു. നമ്മൾ ഞാൻ ഈ പറയുന്നതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഗീതയും നമ്മുടെ ശാസ്ത്രങ്ങളിലും പഴയ പ്രാചീന ശാസ്ത്രങ്ങളിലും എല്ലാം ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇന്ന് നിങ്ങൾ സംസ്കൃതം പ്രത്യേകം പറയുന്നത് സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പറയുന്നത് നേരിട്ട് അതിന്റെ അർത്ഥം പറയും. ഇന്ന് ആൾക്കാർ മതപ്രഭാഷണത്തിനും രാഷ്ട്രീയ പ്രഭാഷണങ്ങളും എന്നൊക്കെ പറയുന്നത് ഈ ഞാൻ പറയുന്ന കാര്യമുണ്ട്, പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ പലതും പറയും. അതല്ല ഞാൻ പറയുന്നത്, എനിക്ക് പൊളിറ്റിക്സ് ഇല്ല. ഈ ഇന്ന് നിലവിലിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഞാൻ മെമ്പറല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടും എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന പൊളിറ്റിക്സ്. പിന്നെ എന്താണ് അനീഷയുടെ ചോദ്യം? എന്താ കിട്ടല്ലോ ആ അങ്ങനെ, അതെ അങ്ങനെ ഒരാളുടെ പോക്കറ്റിൽ എന്താണ് ഒരു ഗീത കിടന്നപ്പോഴത്തേക്ക് അത് അയാളോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു, ഒരു പോക്കറ്റ് പുസ്തകം എന്ന് പറഞ്ഞ അയാൾ പുസ്തകം പുറത്തെടുത്ത്, അപ്പൊ ഒരു ചെറിയ ഗീതയാണ് പറഞ്ഞു, പ്രകൃതിയിൽ പോക്ക് അറ്റുപോയവർ എടുക്കേണ്ട പുസ്തകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഗീതയിൽ ഒരുപാട് നല്ല ആശയങ്ങളുണ്ട്. ഇത് മൊത്തം അസംബന്ധം എന്നല്ല ഞാൻ പറഞ്ഞു, ഗീതയിൽ നല്ലതുകൊണ്ട് അസംബന്ധം, അത് നല്ല കാര്യങ്ങളാണ് ഗുരു പറയുന്നത് സ്വീകരിക്കാം. പക്ഷെ മോശം കാര്യങ്ങൾ മോശമൊന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. എന്താണ് നടാചുരനോട് ചോദിച്ചു, അർജുനോട് കൃഷ്ണൻ കൊല്ലാം പറഞ്ഞത് ശരിയാണോ? പിന്നീട് പശ്ചാത്തപിച്ചിരിക്കും എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ വയലൻസ് കൊല്ല ഇതിനോട് ഗുരു യോജിക്കുന്നില്ല, ബാക്കി നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എന്താണ് ആസക്തിയൊന്നുമില്ലാതെ നമ്മുടെ പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്ന നല്ലൊരാശയമാണ്, ഏറ്റവും നല്ല ആശയമാണ്. നല്ല ആശയം ഇല്ലെന്നല്ല പറയുന്നത്, ഇത് കാടടച്ച് വെടിവെക്കുകയല്ല ഞാൻ ചെയ്യും, നല്ലതും ചീത്തയും നെല്ലും പതിരും അത് തിരിച്ചെടുക്കാൻ വേണ്ടി. അത് ഏതൊന്നും അസംബന്ധമാണ്, അത് വായിക്കരുതെന്നും ഞാൻ പറയുന്നു. അത് വായിക്കുമ്പോൾ ഗുരുവിന്റെ ഏറ്റവും പ്രധാനമായ ഉപദേശമാണ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എന്താണ് ഈ ശാസ്ത്രങ്ങളെ സംബന്ധിച്ച് ഗുരു പറയുന്നത്? എന്താണ് ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധിയോടുകൂടി ശാസ്ത്രങ്ങൾ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. എന്നുവെച്ചാൽ അതിൽ നിന്ന് ഏതാണ് നമുക്ക് എടുക്കേണ്ടത്, ഏതാണ് കളയേണ്ടത് എന്നുള്ള ബുദ്ധിയോടുകൂടി വേണം ഓരോന്നും വായിക്കാൻ. ഓരോരുത്തരും ഈ ജാതീയ താല്പര്യങ്ങൾ വെച്ചും രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചും എഴുതി വയ്ക്കുന്ന വ്യാഖ്യാനങ്ങളിൽ ഇതിനെയൊക്കെ വെളുപ്പിക്കാൻ വെള്ളപൂശാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിനെയാണ് അസംബന്ധമെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ പാടെ ഇതൊക്കെ അസംബന്ധമാണ് ശരിയല്ല എന്നല്ല ഞാൻ പറഞ്ഞു, പ്രത്യേകം മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ആശയങ്ങളുടെ കൂട്ടത്തിലൂടെ എന്തുവരുന്നു, ചില വ്യക്തികളുടെ സ്വാർത്ഥതകൾ ഒളിച്ചു കടത്താനൊരു ശ്രമമാണ്. ഈ സനാതന സംസ്കാരം, ആശ സംസ്കാരം എന്നൊക്കെ പറയുന്നിടത്ത് ഒളിച്ചു കടത്തലുകൾ ഒരുപാടുണ്ട്. അതിനെടുത്ത് പുറത്തൊടുകയാണ് എന്റെ പണി. അങ്ങനെ ഒരുത്തനും ഒന്നും ഇവിടെ ഒളിച്ചു കടത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിച്ചു കടത്തുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന വയലൻസും മറ്റൊന്ന് ജാതി, അതിന്റെ ഉച്ചനീചത്വം മുഴുവൻ. അത് ശരിയല്ലെന്ന് ഞാൻ പറയുന്നു, അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിക്കാം, അപ്പോഴല്ലേ എനിക്കത് മനസ്സിലാക്കാൻ പറ്റൂ ഞാൻ പറയുന്നത് പൂർണ്ണമാണോ അപൂർണമാണോ എന്ന് പറയും. അവിടെയാണ് പ്രശ്നം. ഗീതയുടെ കുഴപ്പമൊന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വയലൻസിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യും, അത് ശരിയായ കാര്യം. ഗീതയുടെ ഉപദേശമൊക്കെ ഒരുപാട് നല്ല ഉപദേശങ്ങളാണ്, പക്ഷെ അത് യുദ്ധത്തിന് വേണ്ടി ആയത് എന്ന് പറയുന്നത് അത് വളരെ മോശം കാര്യമാണ്. യുദ്ധത്തിന് വേണ്ടി അങ്ങനെയുള്ള ഉപദേശങ്ങൾ പറയും. മറ്റ് കർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം, അത് ലോകത്തെന്തെല്ലാം പ്രവൃത്തികളുണ്ട് അവിടെയൊക്കെ ഗീതയുടെ ഉപദേശങ്ങൾ നല്ലതാണ്. പക്ഷെ യുദ്ധത്തിന് വേണ്ടി നിവിറയ്ക്കാതെ യുദ്ധം ചെയ്യൂ കൊല്ലു എന്ന് പറയുന്നത് ഇനി മോശം കാര്യമാണ്, അത് ഇന്നത്തെ കാലത്തേക്ക് പറ്റിയത്. അതുകൊണ്ട് എന്താണ് ഇത്, നീ ദുഃഖിക്കേണ്ട, നിനക്ക് പാപം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്താണ് എനിക്ക് പാപം ഉണ്ടാകുമെന്ന് അർജുനൻ സ്വയം പറഞ്ഞാണ്. പാപമേവ ആശ്രയേത് അസ്മ. എനിക്ക് പാപം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു, സാരമില്ല. എന്താണ് പാപത്തിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കാം, നീ എന്ത് ചെയ്താൽ മതി? യുദ്ധം ചെയ്താൽ മതി. അപ്പോൾ ഇത് നിരന്തരം പല പല രൂപത്തിൽ അർജുനൻ ബോധ്യപ്പെടുത്തുകയാണ്, ഈ യുദ്ധത്തിൽ നീ നിന്റെ ഗുരുക്കന്മാരെ കൊന്നാൽ നിനക്ക് പാപം ഉണ്ടാകത്തില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും എവിടെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നിന്നെ രക്ഷിക്കും. ഈ ഇത് വളരെ മോശമായൊരു കാര്യമാണ്, മനസ്സിലായോ? കൊല്ലുക, കൊന്നുകഴിഞ്ഞാൽ ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പറയും, മോശം കാര്യമെന്നാണ് ഞാൻ പറയുന്നത്. വീതങ്ങളൊന്നും മോശമൊന്നുമില്ല. ഇനി എന്താണ് ചോദ്യം? പണ്ടവന്മാരെ അതായത് ഗീതയിലെ അതായത് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. എന്നുവെച്ചാൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു? അവർ ബൈബിള് കൊണ്ടുവന്നപ്പം ബൈബിളിൽ പറയുന്ന ഒരു പ്രധാനമായ ആശയം എന്താണ്? നോൺ വയലൻസ്. ബൈബിളിന്റെ മെസ്സേജ് അതാണ്. അപ്പൊ ഗീതയിൽ പറയുന്ന എന്താണ്? വയലൻസ്. മഹാഭാരതത്തിന്റെ രാമായണം നിന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് പറയാൻ സമയമുണ്ടല്ലോ. ആവേശം ഇത്തിരി കൂടി പോകുന്നു. ആ അത് നോട്ട് ചെയ്ത് വയ്ക്കുക, ബുക്കിൽ എഴുതിയോ ഈ ചോദ്യം ചോദിക്കും. അത് തന്നെ നോക്ക്, അതെ എഴുതി വെക്കതില്ല, ചോദ്യം എഴുതി വെക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു തീർന്നിട്ട് പറയും, ഇടയ്ക്ക് കയറിയാൽ നമ്മുടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വിഷയം ഒന്ന് മാറിപ്പോ, ഞാൻ പിന്നെ അതിന് മറുപടി പറയും. അപ്പൊ ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി അറിയാൻ പറ്റാതെ മനസ്സിലായി. അതിന് എന്താണ് ശാഖാചംക്രമണം എന്ന് പറയും. ശാഖാചംക്രമണം എന്നുവെച്ചാൽ കുരങ്ങനൊരു മരത്തിൽ കയറി എന്തായിരിക്കും ചെയ്യുന്നത്? എവിടെയെങ്കിലും ഒരു ശാഖയിൽ അടങ്ങിയിരിക്കും, അതിങ്ങനെ ചാടി ചാടി ചാടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു എവിടെയെങ്കിലും ഒക്കെ ചെന്നെത്തും, നാം നമുക്ക് പിരിയാന്ന് പറയും. അത് വരാൻ പാടില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുഴുവൻ വിശദമായി പറഞ്ഞ് പിന്നെ ഉപചോദ്യം ഉണ്ടെങ്കിൽ അത് പിന്നെ ചോദിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യോത്തര പറയുന്നത്. ചോദ്യം എഴുതിത്തരാൻ പറയും, ഇടയ്ക്കാരും ചോദിക്കും എഴുതിത്തരണം. അപ്പൊ എഴുതിത്തന്ന അതിന് മറുപടി പറയാനുണ്ട്, പിന്നെ അടുത്ത ചോദ്യം എഴുതിത്തരും. ഇടയ്ക്ക് ചോദ്യം വരുമ്പോൾ അത് ശാഖാചംക്രമണം, വിഷയത്തിൽ നിന്ന് വിട്ട് വിട്ട് വിട്ട് പോകും, നമുക്കൊരിടത്ത് എത്താൻ പറ്റില്ല. അപ്പൊ ചോദ്യം എന്തായിരുന്നു? ആ അതല്ല ചോദിച്ചത്, ഫൈവ് എലിമെന്റ്സും മറ്റും മറിച്ചു നോക്കിയാണ്. അതിനെ കുറിച്ച് ഞാൻ പറയും. ഗീതയ്ക്ക് എങ്ങനെ അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നു? അതായത് പിന്നെ ഈ പറയുന്ന ക്രിസ്ത്യാനികൾ ബ്രിട്ടീഷുകാർ കൂടെ വന്നു, അവർ ബൈബിളും കൊണ്ടുവന്നു. ഇപ്പം ബൈബിളിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് നോൺ വയലൻസ് ആണ്. വലുതേ ചകട്ടത്തടിച്ചാൽ മറ്റേ ചകട്ടം കാണിച്ചു കൊടുക്കണം, വാളെടുക്കുന്നവൻ വാളാണ്, ഇങ്ങനെ നിരവധി സന്ദേശം. അതാണ് മെസ്സേജ് എന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തെന്നല്ല, അതിന്റെ മെസ്സേജ്. അപ്പോ ഇങ്ങനെ ഒരുപാട് ആശയങ്ങളുണ്ട്, മനസ്സിലായോ? പത്രോസേ വാൾ ഉറയിലിട്ട് പത്രസുഖിക്ക് എന്താ ഗുരു പറയുന്നതാണ്, വാളെടുക്കുന്നവൻ വാളാണ്. ഏറ്റവും ശക്തമായൊരു മെസ്സേജാണ് ഇതെപ്പോഴാ പറയുന്നത്? അതെ, ആ ഇത് പല സന്ദർഭങ്ങളിലും ബൈബിളിൽ ഇത് പറയുന്നുണ്ട്. അപ്പൊ ഈ നോൺ വയലൻസ് എന്ന് പറയുന്ന ആശയം പിന്നെ ക്രിസ്ത്യാനികൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പുരോഹിതന്മാർ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണമല്ലേ, ആ ഭരണത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ നമ്മുടെ ഇവിടെയുള്ള സ്വാമിമാരും അവരും ഒക്കെ വെട്ടിലായി. കാരണം എന്ന് വെച്ചാൽ ഗീതയിലും മറ്റും പറയുന്ന എന്താണോ, യുദ്ധസ്വ ഭാരത യുദ്ധം ചെയ്യൂ, വികമ്പിതു അർഹസി വരയ്ക്കരുത്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ എല്ലാം പറയാണ്. അപ്പോ ഇത് ഇവരെയൊക്കെ മനസ്സിളക്കി. അപ്പോ അത് ഇനി വേറൊന്നും, അത്രയും കാലം ബ്രിട്ടീഷുകാർ കൂടെ വരുന്നത് വരെ വ്യാഖ്യാനിച്ചത് രാമാനുജനായിക്കൊള്ളട്ടെ, ശങ്കരാചാര്യരായിക്കൊള്ളട്ടെ, മാധ്വനായിക്കൊള്ളട്ടെ, ശ്രീധരാചാര്യരായിക്കൊള്ളട്ടെ, വല്ലഭാചാര്യരായിക്കൊള്ളട്ടെ, പിന്നെ നീലകണ്ഠ ദീക്ഷിതരായിക്കോട്ടെ, മധുസൂദന സരസ്വതിയായി, ഇങ്ങനെ എത്രയോ വ്യാഖ്യാനങ്ങളുണ്ട്. ഇവരെല്ലാവരും എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്? ഇവർക്ക് വലിയ സംസ്കൃത പണ്ഡിതന്മാരാണ്. കൊല്ലു കൊല്ലു കൊല്ലു എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് അർജുനോട്? കൊല്ലു എന്ന് തന്നെയാണ്. വയലൻസ് ഇല്ലാന്ന് ഇവരാരും വ്യാഖ്യാനിക്കുന്നത്. അപ്പോ ഇന്ത്യക്കാരന്റെ പണ്ഡിതന്മാരുടെയും സ്വാമിമാരുടെയും മനസ്സിലിരിക്കുന്നത് ഗീതയുടെ ഈ വയലൻസാണ്. അപ്പോൾ അവിടുന്ന് നോൺ വയലൻസും വന്നു. അപ്പോൾ ഇന്ത്യക്കാരെ ഇത് ബോധ്യപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടായി. എന്താണ് ഏതാണ് നല്ലത്? നോൺ വയലൻസ് ആണോ വയലൻസ് ആണോ എന്ന് ചോദിച്ചാൽ സാധാരണ മനുഷ്യനും പറയും നോൺ വയലൻസ് ആണ് നല്ലത്, വയലൻസ് ആണ്. ഒന്നാമത് ഒന്നും രണ്ടും മഹായുദ്ധങ്ങളൊക്കെ നടന്ന് ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. അങ്ങനെ വന്നപ്പോൾ പുതിയ പുതിയ ആൾക്കാർ ഇവിടെയുള്ള സ്വാമിമാരുടെ ഇംഗ്ലീഷ് പഠിച്ചു. ഇംഗ്ലീഷ് പഠിക്കുകയും അവർക്ക് അവർ ഇംഗ്ലീഷ് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ഈ സ്പിരിച്വാലിറ്റിക്ക് ഏറ്റവും നല്ല മാർക്കറ്റ് അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെയാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഇങ്ങനെ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപയെക്കാളും ഡോളറിനും പൗണ്ടിനും ഒക്കെ വില കൂടുതലാണ്, മൂല്യം കൂടുതലാണ്. അവിടെ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് കിട്ടത്തുള്ളൂ? നല്ല മാർക്കറ്റിംഗ്. ഇതവിടെ പോയി പറയും വേണം. പക്ഷെ അവര് ചോദിക്കും, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എന്താ പറയുന്നത്? കൊല്ലാനല്ലേ പറയുന്നത്? അപ്പൊ ഇവർക്ക് ഈ യുദ്ധങ്ങളൊക്കെ നടന്ന് തളർന്നിരിക്കുന്ന ജനതയുടെ അടുത്ത് പോയിട്ട് കൊല്ലുക എന്ന് പറയുന്ന ആശയം പറയാൻ പറ്റില്ല. ഇവരെന്ത് ചെയ്തു? ട്വിസ്റ്റ് ചെയ്ത് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഇറക്കി. അപ്പോ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആചാര്യന്മാരുടെയും വ്യാഖ്യാനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞെന്ന് വെച്ചാൽ അതൊക്കെ സംസ്കൃതം പഠിച്ചവരെഴുതിയവരല്ലേ. അപ്പൊ അവർക്കെന്ന് പറയുമ്പോൾ എന്താണ് വാച്യാർത്ഥം, എന്താണ് ലക്ഷ്യാർത്ഥം, എന്താണെന്നൊക്കെ ശരിയായി ബോധമുള്ളവരല്ലേ. അപ്പോൾ അവർ എടുത്ത അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ സംഗതി ശരിയാകും. അപ്പൊ അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ട് ഇവര് എന്ത് ചെയ്തു? ഇവര് വ്യാഖ്യാനിച്ചു. ഇവരെന്തിനെ ആശ്രയിച്ച വ്യാഖ്യാനിച്ചത്? എന്തിനെ ആശ്രയിച്ച? ഇതിന്റെ ഹിസ്റ്ററിയെ പരിഗണിച്ചില്ല, ഇതിന്റെ ശാസ്ത്രങ്ങളെ പരിഗണിച്ചില്ല, ഭാഷയെ പരിഗണിച്ചില്ല, ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ദർശനത്തെ പരിഗണിച്ചില്ല, കൾച്ചർ അതിനെ പരിഗണിച്ചില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യാഖ്യാനത്തിൽ പരിഗണിക്കും. ഇതിനെയൊന്നും പരിഗണിക്കാതെ ഇവർ പിന്നെ എന്തിനു മാത്രം പരിഗണിച്ചു? കേവലം അവരുടെ ഭാവന. കുമാരനാശാൻ ഒരു പൂവിനെ കണ്ടിട്ട് എന്തൊക്കെ എഴുതി വെച്ച്? അതൊക്കെ പൂവിലുള്ളതാണ്. ഒരു പൂവിനെ കണ്ടിട്ട് എന്തൊക്കെ എഴുതി വെച്ചു? അതാണ് ഭാവന എന്ന് പറയും, കവിഭാവന. അതുപോലെയുള്ള ഭാവന വെച്ച് അവരെന്ത് ചെയ്തു? അർജുനൻ എന്ന് വെച്ചാൽ ഫയറാണ്, ഭീമൻ എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വിദേശികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതിനകത്ത് വയലൻസ് ഇല്ലെന്ന് വരുത്താൻ വേണ്ടിട്ട്. അല്ലാതെ ഈ പറയുന്ന അർത്ഥങ്ങളൊന്നും ഈ വരികളുമായിട്ടൊന്നും ഒരു കാരണവശാലും. അർജുനൻ എന്ന് പറയുന്ന ഒരു വാക്കിനെടുത്ത് തിരിച്ചു മറിച്ചു വിട്ടാലും എന്താണ് ഫയറെന്നൊന്നും അർത്ഥം വരില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഈ തട്ടിപ്പ് യോഗികളെക്കാളും നല്ല രീതിയിൽ ഈ ശാസ്ത്രത്തെ അറിയാമായിരുന്ന അവരത് എഴുതി വെച്ചതിന് മുമ്പേ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരാരും അങ്ങനെ ഒരു അർത്ഥം എഴുതിയില്ല എന്നുകൊണ്ട് അത് എഴുതാൻ പറ്റത്തില്ല. സംസ്കൃതം അറിയാമെന്നുള്ളവർക്ക് എഴുതാൻ പറ്റത്തില്ല. ഇവരത് പറഞ്ഞു കൊടുക്കുന്ന ആർക്കും, സംസ്കൃതം അറിയാത്ത ആൾക്കാർക്ക്. ഇത്തരം തിരുമറികൾ വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുണ്ട്. ഇല്ലാത്ത അർത്ഥങ്ങൾ പറയും. എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് വെച്ചാൽ, അവർ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ പോയി ഇത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ബോധ്യപ്പെടുത്തണം, വിശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നോൺ വയലൻസ് പറഞ്ഞാൽ അവർ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എന്താണ് തരികിട പരിപാടികളെല്ലാം ഇതിനകത്ത് ഒപ്പിച്ചു വെച്ചത്. അല്ലാതെ അങ്ങനെയുള്ള ഒരർത്ഥവും ഈ വാക്കുകൾക്കില്ല. പിന്നെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ, എന്താണ് ഈ വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം എന്നൊക്കെ പറഞ്ഞു. അത് സംസ്കൃതത്തിന്റെ വിഷയങ്ങളാണ്, മനസ്സിലായി? അങ്ങനെ വാച്യാർത്ഥം ലക്ഷ്യാർത്ഥത്തെ കുറിച്ചൊക്കെയാണ് പഴയ നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യാർത്ഥം ഉണ്ടെങ്കിൽ അത് ആരെഴുതണം? ഇത്തരം തട്ടിപ്പുകാരല്ലേ എഴുതേണ്ടത്. സംസ്കൃതത്തെ കുറിച്ച് അറിയാമെന്നുള്ള പഴയ പണ്ഡിതന്മാരെഴുതണം. എന്നുവെച്ചാൽ രാമാനുജനെയും ശങ്കരാചാര്യം പോലെയുള്ള പണ്ഡിതന്മാർക്കാണ് ഇതിന്റെയൊക്കെ വ്യത്യാസം അറിയാമെന്നുള്ളത്. എന്താണ് വാച്യാർത്ഥം, എവിടെയാണ് ലക്ഷ്യാർത്ഥം, അതൊക്കെ അവരാ. കാരണം അത് ഭാഷാ സംബന്ധിയ പ്രശ്നമാണ്. ഒരു ഭാഷയെ സംബന്ധിക്കുന്ന കാര്യമാണ് വാച്യാർത്ഥം, ലക്ഷ്യാർത്ഥം, ദൗണാർത്ഥം, വ്യംഗ്യം, ഇങ്ങനെയൊക്കെ പറയുന്ന ശബ്ദത്തിന്റെ പല പല അർത്ഥ വ്യത്യാസം. ഇതിനെക്കുറിച്ച് ശരിക്കും ബോധ്യമുള്ള ഒരു വ്യാഖ്യാനം എഴുതിയപ്പോൾ ഈ പറയുന്ന ഒരു തട്ടിപ്പോരെഴുതിയില്ല. എന്തുകൊണ്ട്? അതൊന്നും ഇവിടെ സാധിക്കില്ല. പക്ഷെ ഈ ഭാഷകളെക്കുറിച്ചൊന്നും ശരിയായ ധാരണകളില്ലാതെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒന്നുകിൽ ഇവരുടെ വിഭ്രാന്തി, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കാനുള്ള ഒരു വ്യഗ്രത, രണ്ടും ആകും. വിഭ്രാന്തി കൊണ്ട് മനുഷ്യ ഇങ്ങനെ, അതുകൊണ്ട് ഇങ്ങനെ ഇല്ലാത്ത ഓരോ വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ച് അത് ഓട്ടോബയോഗ്രഫി യോഗിയായാലും ശരി, ഹിമാലയ എന്താണ് ദൈവങ്ങൾക്ക് ഹിമാലയൻ മാസ്റ്റേഴ്സ് ആയാലും ശരി, ഇനി നമ്മുടെ മലയാളിയായ LRR വർമ്മ അയാളൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. LRR വർമ്മ വായിച്ചിട്ടുണ്ടോ? വെറുതെ പറയാ, ഞാൻ ചോദിക്കും. LRR വർമ്മയുടെ ഒന്നും വായിച്ചിട്ടില്ല, വെറുതെ പറയാം. LRR വർമ്മ എന്ന് പറയുന്നത് ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രി പ്രൊഫസറായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഗീതയുടെ ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ അതില് അദ്ദേഹം എന്ത് ചെയ്തു, ഈ പഞ്ചപാണ്ഡവന്മാരെന്ന് പറഞ്ഞാൽ പഞ്ചകോശങ്ങളാണ്, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു. ആദ്യം അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു. ഇതൊക്കെ പറയാൻ എളുപ്പമാണല്ലോ. വ്യാഖ്യാനിച്ച് മുമ്പോട്ട് വന്നപ്പോ ശംഖ് വിളിക്കുന്ന ഭാഗം, ഓണ്ട്രം ശംഖം, മറ്റേ ശംഖം, ഈ ശംഖമൊക്കെ വന്നപ്പോഴത്തേക്ക് സിംബോളിക്കായി വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. ശംഖിനെയൊക്കെ അവിടെ കൊണ്ട് കൊള്ളിക്കും, മറ്റത് അവിടെ കൊള്ളിച്ചു. ഇവിടെ പഞ്ചപാണ്ഡവന്മാര് പഞ്ചകോശങ്ങൾ, അർജുനൻ ജീവൻ, കൃഷ്ണൻ പരമാത്മാവ്, ഇത്രയൊക്കെ ഏകദേശം ഒപ്പിച്ചെടുത്തു. മുമ്പോട്ട് വന്നപ്പം ഒപ്പിക്കലും നടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പലരും പല സാഹസങ്ങളും ചെയ്തിട്ടുള്ളത്. കാലം മാറി, മനുഷ്യന്റെ ചിന്ത മാറി, അപ്പോ പുതിയ മനുഷ്യരെ ഇതിലേക്കൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മുമ്പിൽ ഇതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല അഭ്യാസങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോ എന്താണ്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, നമ്മളിതൊക്കെ വായിച്ചിട്ട് ഇതൊക്കെ എന്തോ ഭയങ്കര സംഭവം എന്ന് വിചാരിക്കും. നമ്മൾ പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് നമ്മുടെ ബ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഞാനും പണ്ട് ഇതൊക്കെ വായിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തയാളാണ് കുറച്ച്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. അത് എനിക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ട്? എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായ എന്തുകൊണ്ടാണ്? കുറെയൊക്കെ സംസ്കൃതം പഠിച്ചോണ്ട്, എല്ലാം പഠിച്ചതെന്ന് ഞാൻ പറയും. കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഈ തട്ടിപ്പുകാരന്മാരുടെ എല്ലാ പരിപാടിയും സംസ്കൃതം കൂടാതെ ഒരു രക്ഷയും. അപ്പൊ ഞാനിത് അൺഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ ഈ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വയ്യാത്ത ചില പിന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് ഏതാണെന്നറിയാമോ? നമ്മുടെ ഈ ചൈനീസ് ഫോണുകളിലൊക്കെ ഇൻബിൽട്ട് ആപ്ലിക്കേഷൻസ്, നമ്മൾ എത്ര വിചാരിച്ചാലും അതിനെ കളയാൻ പറ്റില്ല. അവന്മാരത് സംഭവിക്കത്തില്ല. അവന്മാരത് അതുപോലെ ബിൽറ്റ് നമ്മുടെ ഈ ജന്മസിദ്ധമായി തന്നെ ചില സോഫ്റ്റ്വെയറുകളും നമ്മൾ വർക്ക്, ചില ഈ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യും. അത് എടുത്ത് കളയാൻ കുറച്ച് പ്രയാസമാണ്, അത് പോകാൻ വലിയ പാടാണ്. പിന്നെ അതിനെ ഹൈഡ് ചെയ്യാനോ ഇനാക്റ്റീവ് ആക്കി വെക്കാനോ ഒക്കെ പറ്റും. അല്ല, നമ്മളെ എന്തിനാ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? അൺഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം. എന്തൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ തള്ളിക്കളയും, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. പിന്നെ ഈ ജന്മനാ കിട്ടിയിട്ടുള്ളത് അതിനെന്ത് ചെയ്യണം? ഡിസേബിൾ ചെയ്യണം. അതിനൊരു ഓപ്ഷൻ പല ആപ്ലിക്കേഷനും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്ത് ചെയ്യാം? ഡിസേബിൾ ചെയ്യും. അങ്ങനെ ഡിസേബിൾ ചെയ്യുന്ന കഴിയും, അവൻ വർക്ക് ചെയ്യാതിരിക്കുന്നതാണ്. ചിലത് അതിനെ സംബന്ധിക്കത്തില്ല, ചൈനക്കാരന്മാർ കാഞ്ഞ ബുദ്ധിയാണ്. അതുപോലെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ ബ്രെയിനിൽ കിടന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ കുഴപ്പങ്ങളൊക്കെ വരുന്നത്. ഗുരുവിന്റെ ശിഷ്യന്മാരൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു, മനസ്സിലായോ? നിങ്ങൾ അവരൊക്കെ ഇത് അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട്, ഉദാഹരണം ധർമ്മതീർത്ഥൻ. ധർമ്മതീർത്ഥയുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ, എന്താണ് ധർമ്മതീർത്ഥൻ? ആനന്ദതീർത്ഥൻ. ഹിന്ദു എംപീരിയലിസ്റ്റ്. അപ്പൊ ഗുരുവിനോട് അടുത്ത് സഹവസിച്ച് കഴിഞ്ഞ ആളാണ്. അപ്പൊ പുള്ളി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി അൺഇൻസ്റ്റാൾ ചെയ്ത, ഈ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ അൺഇൻസ്റ്റാൾ ചെയ്തവരെ മാത്രമേ നമ്മൾ എടുക്കാവൂ. അതിലൊരാള് ധർമ്മതീർത്ഥരാണ്. ആനന്ദതീർത്ഥത്തിൽ കുറെയൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ആനന്ദതീർത്ഥത്തെ ഫീൽഡ് വേറെ. ഗുരു സഹോദരനായപ്പം പിന്നെ ഫുള്ളും കളഞ്ഞാണ്, 90% കളഞ്ഞാണ്, 10% ഉണ്ടായിരുന്നു. അസി കേശവും 100% കളഞ്ഞാണ്, മനസ്സിലായി? ഡോക്ടർ പൾപ്പ് പുള്ളിയുടെ കയ്യിൽ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലായിരുന്നു. പുള്ളി ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത ആള്. അപ്പോ എന്നാ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഗുരു ആരും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. ഗുരു എന്ത് ചെയ്യും? എങ്ങനെയാണോ കൂടെ വളരുന്നത് വളർന്നോട്ടെ എന്ന് വിചാരിച്ചു. ഗുരു ഒന്നും ചെയ്യില്ല. പക്ഷെ ഗുരുവിന്റെ ഈ എന്താണ് അപൂർവമായ വ്യക്തിത്വം കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി അതിനോടൊപ്പം നിന്ന് ആൾക്കാർ സ്വയം പരിഷ്കരിക്കുകയായിരുന്നു. ആശാൻ അങ്ങനെയല്ല. ആശാൻ വളരെ എന്താണ് ഒരുപാട് മാറി ചിന്തിച്ച ആളാണ്. അപ്പോ ആശാന്റെ ഫീൽഡ് വേറെ എന്നാൽ, അതായത് മൂന്ന് തരത്തിലുള്ള ചിന്ത വരാം. ഒന്ന് റിയലിസ്റ്റിക്, മറ്റൊന്ന് ലിബറൽ, വേറൊന്ന് റാഡിക്കൽ. മൂന്ന് തരത്തിൽ ചിന്ത വരാം. അപ്പോ റിയലിസ്റ്റിക് എന്ന് പറയുന്ന ചിന്ത എന്ന് പറയുന്നത് ഇപ്പൊ വർത്തമാന പരിസ്ഥിതികളോടൊക്കെ യോജിച്ചു പോവുക, അതിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ നോക്കുക. എന്നാൽ പ്രത്യേകിച്ച് ഒന്നിനോടും വിധേയത്വം ഒന്നുമില്ല, അങ്ങനെ പോകുന്നതാണ് റിയലിസ്റ്റിക് ചിന്ത. ആശാൻ കൂട്ടത്തിലായിരുന്നു. പിന്നെ സഹോദരനെ പോലുള്ളവർ വളരെ റാഡിക്കലായിരുന്നു. എന്താണ് സമൂല പരിവർത്തനം, അടിസ്ഥാനപരമായി പറിച്ചു കളയുന്നു, അങ്ങനെയായിരുന്നു. ധർമ്മതീർത്ഥരൊക്കെ ലിബറൽ അല്ല എന്ന് വെച്ചാൽ അവർ സ്വതന്ത്രമായി ചിന്തിച്ചു. ഈ പഴമയ്ക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടില്ല. ധർമ്മതീർത്ഥർ ഒരിക്കലും ഈ പൗരോഹിത്യത്തിന് അടിമപ്പെട്ടു. വളരെ ലിബറൽ ആയിരുന്നു. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ വിപ്ലവാത്മകം, ആ ടൈപ്പിലായിരുന്നു അവര്. വളരെ ഗുരുവായിട്ട് അടുത്ത് സദസിച്ചു. അവരകത്ത് വെച്ചു മഹാത്മാക്കളാണ്, ഒരു സംശയം. അന്നത്തെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവര് വളരെ വളരെ മുന്നോട്ട് നോക്കി ചിന്തിച്ചവരാണ്. റാഡിക്കൽ എന്ന് പറയാൻ എന്താണ്, ഗുരുവിനെ പോലും തിരുത്താൻ തയ്യാറായി. ജാതി വേണ്ട, അങ്ങനെ വരെ പറയാൻ തയ്യാറായവരാണ്. അതാണ് റാഡിക്കൽ. കാരണം അങ്ങനെ ഒരു അടിസ്ഥാനപരമായ ഒരു പരിവർത്തനം കൊണ്ട് മാത്രമേ സമൂഹത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവൂ. അത് അവരൊക്കെ എന്തിനാ അങ്ങനെ ഒരു നിലപാടെടുത്തത്? എന്തിനാണ് സാമൂഹ്യ നീതിക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കണമെന്ന് അവര് വാശി പിടിച്ചാൽ? അതേസമയം ആശാൻ അങ്ങനെയല്ല. ആശാൻ റിയലിസ്റ്റിക് ആയിരുന്നു വെച്ചാൽ നിലവിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താം. കാരണം ആശാൻ പഠിച്ചതും വളർന്നതും ഒക്കെ അങ്ങനെയാണ്. സംസ്കൃതം കൊണ്ട് ഗുണമുണ്ട്, ദോഷമുണ്ട്. സംസ്കൃതം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, പൂർവ്വകാലത്തിലേക്ക് ബന്ധിച്ചവൻ മനുഷ്യൻ. അങ്ങനെ ഒരു കുഴപ്പമില്ല. എന്നാൽ സംസ്കൃതത്തെ തന്നെ മാറി ചിന്തിപ്പിക്കാൻ, മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആശയങ്ങളും എന്നെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് സംസ്കൃതമാണ്, സംസ്കൃത പഠനം. ഇപ്പോ എന്താണ് നെല്ല്, എന്താണ് പതിരെന്ന് നമ്മൾ നേരിട്ട് അതിനകത്ത് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇതുമാതിരി ആൾക്കാർ പറ്റുക എന്തൊക്കെ എഴുതി വെച്ച്. ശരിയായിരിക്കും, പറഞ്ഞു ശരിയാണ്. ഇവരെയൊക്കെ മാറ്റം വരുത്തി ഇംഗ്ലീഷ് പഠനം. ഇംഗ്ലീഷ് പഠിച്ചവർക്കാണ് മാറ്റം കാര്യമായിട്ട് വരുത്താൻ പറ്റിയത്. അതുകൊണ്ട് ഗീതയുടെ ഈ പാരമ്പര്യ വ്യാഖ്യാനങ്ങൾ എന്ന് വെച്ചാൽ ശങ്കരാചാര്യരും അമ്മാണുവിനും സംസ്കൃത വിദ്വാൻമാരൊക്കെ എഴുതിയതും ആധുനിക വ്യാഖ്യാതാക്കൾ, പൊളിറ്റിക്കൽ വ്യാഖ്യാനമാണ് ആധുനിക വ്യാഖ്യാതാക്കൾ. ഇത് മനുഷ്യനെ വിഭ്രമിപ്പിക്കാൻ വേണ്ടി എഴുതിയാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും. പിന്നെ യോഗികളെന്ന് പറഞ്ഞ് ചിലരിങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒന്ന് ഫെയിം, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് ഫെയിം, അത് മനുഷ്യനതിനെ കൂടുതൽ ആഗ്രഹം വന്നു. എനിക്ക് പേരുണ്ടാവും, ജീവിച്ചിരിക്കുമ്പോൾ 10 പേര് അറിയണം, പറഞ്ഞുകൊണ്ട് നടക്കണം. അതിനു വേണ്ടിയിട്ട്, ഫെയിമിന് വേണ്ടിയിട്ട് കള്ളക്കഥകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും. പിന്നെ അവർക്ക് വേറെ ഒന്ന് വരുന്നത് എന്താണ്, പവർ, വെൽത്ത്, ഇതിനും ആഗ്രഹം. ഇപ്പം വെൽത്ത് ഉള്ളതുകൊണ്ടല്ലേ നമ്മളൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു, ആണോ അല്ലേ? വെൽത്ത് ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അതിനുവേണ്ടി ചെറിയ തെരഞ്ഞെടുപ്പണികളൊക്കെ നമ്മൾ കാണിക്കുമെന്ന്, ചെറുതായിട്ടൊക്കെ വെൽത്തിന് വേണ്ടി. സമ്പത്തിന് വേണ്ടി ചെറിയ വിരം പണികളെ കാണിക്കില്ല, ചെറുതായി ഞാൻ പറയുന്നത് വ്യക്തിപരമായ അതിനെ കുറിച്ച് പറയുന്നതല്ല, ഞാൻ പറയുന്ന അവിടെ ആശയങ്ങളെ കുറിച്ചാണ്. അത് വ്യക്തി പരാമർശമായിട്ട് എടുക്കരുത്. ഞാൻ വ്യക്തികളെ പരാമർശിക്കുന്നത് എന്താണ്? അവരുടെ ആശയങ്ങളെയാണ് പരാമർശിക്കുന്നത്. വ്യക്തിപരമായിട്ട് രാമതീർത്ഥൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. വിവേകാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഈ ഒരു വ്യക്തികളെ കുറിച്ചും എനിക്ക് പറയാനില്ല. അത് ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന അവരുടെ പേഴ്സണലായ കാര്യമാണ്, നമുക്കതിനൊന്നും പറയാൻ അവകാശം. പേഴ്സണാലിറ്റി, പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന എന്താണ്? അത് ഓരോരുത്തരുടെ കാര്യമായിരുന്നു. നമ്മൾ കയറി ഇടപെടേണ്ട കാര്യമില്ല, അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പിന്നെ അവരുടെ ആശയങ്ങൾ, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനസ്സിലായോ? ആശയങ്ങളിൽ കൃത്രിമമുണ്ട്, ആശയങ്ങൾ വിഭ്രാന്തികളുണ്ട്. കൃത്രിമമായിരിക്കില്ല, ചിലപ്പോൾ വിഭ്രാന്തിയായിരിക്കും. ഇതാണ് ഞാൻ പറയുന്നത്. ലിവിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് വായിച്ചിട്ടുണ്ട്? ലിവിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് ഉണ്ടാ? മലയാളം ഉണ്ടോ? ഉണ്ടോ? അതെനിക്കറിയില്ല, ഞാൻ ഇംഗ്ലീഷാണ് വായിച്ചത്.